പരമ്പരയെ ശ്രമിച്ചാണ് വ്രതാർണ്യവൻ നാലാം ബ്രാഹ്മണ ഭാഷ കിഞ്ചെന്ന വെച്ച വിപരീത പ്രതി വിദ്യാവത ഉത്പത്തി എന്ന വിഷയത്വ മുമ്പ് പറഞ്ഞത് ലോകദൃഷ്ടി അനുസരിച്ച് തത്വജ്ഞാനിയുടെ പ്രാരബ്ധത്തെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ രാഗാദികൾ ഉണ്ടായിക്കോട്ടെ, വാർത്തകാരം പറയും രാഗാദിയോ സന്തുകാമോ, രാഗാദികൾ ഉണ്ടെന്ന് വന്നാലും ഇരുന്നോട്ടെ, ദോഷമൊന്നുമില്ല. ഇവിടെ പറയുന്നു എന്നുവച്ച വിപരീത പ്രത്യയോ വിദ്യാവത ഉത്പത്തിയതെ. നേരത്തെ പറഞ്ഞത് വിപരീത പ്രത്യയവും രാഗാദികളും ഉണ്ടെന്ന് വന്നാലും ദോഷമില്ല. ഇവിടെ പറയുന്നു എന്നുവച്ച വിപരീത പ്രത്യയോ വിദ്യാവത ഉത്പത്തിയതെ നിർവിഷയത്വ. എങ്ങനെയാണ് ഒരു അജ്ഞന് വിപരീത ബുദ്ധി ഉണ്ടാകുന്നത്? അതുപോലെ തത്വജ്ഞന് വിപരീത ബുദ്ധി ഉണ്ടാകത്തില്ല. വിപരീത ബുദ്ധി എന്ന് വെച്ചാൽ ദേഹാന്ത ബുദ്ധി മറ്റും. അതതുപോലല്ല എന്നർത്ഥം. ദേഹബോധം സർവാത്മബോധത്തില് ദേഹബോധവും മറ്റില്ലാതെ വ്യവഹാരം നടക്കത്തില്ല. അപ്പോ ഇനി അത് വീണ്ടും വിശദീകരിക്കും. വ്യവഹാരം എങ്ങനെ സംഭവിക്കും, പ്രവൃത്തിയും മറ്റും. പക്ഷെ ഒരു അജ്ഞനിൽ ഉള്ളതുപോലെയുള്ള വിപരീത ബുദ്ധി വിദ്യാവത ഉത്പത്തി ഒരു ജ്ഞാനിയിൽ ഉണ്ടാകുന്നില്ല. നിർവിഷയത്വ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ദ്വൈതയുടെ വിഷയമല്ല. അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാ വ്യവഹാരവും, ഞാൻ നീ എന്നുള്ള ഭേദത്തെ ആശ്രയിച്ചിട്ട്. ഇവിടെ ആത്മസ്വരൂപമല്ലാതൊരു വിഷയമില്ല. അല്ലെ സർവാത്മഭാവം എന്ന് പറയുന്നു. സർവാത്മഭാവത്തിൽ വാസുദേവ സർവമിതി, സർവം വാസുദേവനാണ്. അതിൽ നിന്ന് അന്യമായൊരു വിഷയമില്ല. എന്തുകൊണ്ട്? അജ്ഞാനമില്ലാത്തതുകൊണ്ട് തന്നെ, ഭേദബുദ്ധി നശിച്ചതുകൊണ്ട് തന്നെ. അജ്ഞന്റെ വ്യവഹാരം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അടുത്ത് പറയുന്നു. അനവദ്ധൃത വിഷയവിശേഷ സ്വരൂപം ഹി സാമാന്യ മാത്രം ആശ്രിത്യ വിപരീത പ്രത്യയോ അവഭാസമാണ് ഉത്പത്തിയത്. യഥാശക്തി ഗായം രജതം, ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു. ശക്തികെ രജതം ഞാൻ ഉണ്ടാവുന്നു. നല്ല വെളിച്ചത്തിൽ കാണുന്നവൻ്റെ മനസ്സിൽ മറ്റ് ആശങ്കകളോ മറയോ ഒന്നുമില്ല. നല്ല തെളിഞ്ഞ മനസ്സാണ്. ശുക്തികയെ കാണുമ്പോൾ അവന് ശുക്തികയിൽ തന്നെ ബോധമുണ്ടാകുന്നു. എപ്പോഴാണ് അവിടെ രജത ജ്ഞാനമുണ്ടാകുന്നത്? അനവധൃത വിഷയ വിശേഷ സ്വരൂപം, ആ ശുക്തികയുടെ പ്രത്യേകതകൾ, ഇത് ശക്തിയാണ്, അതാണ് വിഷയവിശേഷം. സാങ്കേതികമായി പറഞ്ഞാൽ ശക്തികാത്വം എന്ന് പറയും. ആ ശക്തികയുടെ വിശേഷത അത് ഗ്രഹിക്കാതിരിക്കുകയും, എന്നാൽ സാമാന്യം മാത്രം ആശ്രയിക്കുക, എന്തോ ഒന്നുണ്ടെന്ന് ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ രണ്ട് സംഭവിക്കണം. സാമാന്യത്തെ ഗ്രഹിക്കുകയും വിശേഷത്തെ ഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തെ ഭ്രാന്തി ഉണ്ടാകത്തുള്ളൂ. ശക്തിയെ കാണുമ്പോൾ സാമാന്യം, സർവ വസ്തുക്കളെയും കാണുമ്പോൾ ഉണ്ടാകുന്ന സാമാന്യം, ഞാൻ എന്താണ് ഇത്, ഇതം, ആർക്കുണ്ടാകുന്നു. എന്നാൽ വിശേഷിച്ചെന്താണ്? ഇത് ശക്തിക എന്നുള്ള വിശേഷജ്ഞാനം. ഇപ്പം സർവജ്ഞാനങ്ങളിലും ഇതുണ്ട്. പുസ്തകത്തെ കാണുമ്പോൾ ഇത് എന്നുള്ള ജ്ഞാനം, ഇത് സാമാന്യം. പക്ഷെ ഇതിൽ തന്നെ വിശേഷിച്ച് ഇത് പുസ്തകമാണോ, ഇത് പുസ്തകം, പുസ്തകം എന്ന് പറയുമ്പോൾ വിശേഷമായി ഗീതാഭാഷ്യത്തിൽ ചർച്ച ചെയ്ത, അതുപോലെ സർവത്ര ജ്ഞാനം സാമാന്യ വിശേഷ ഭാവത്തിലാണ്. അതിൽ സാമാന്യം സർവത്ര ഏകരൂപത്തിയിരിക്കുന്നു. ഇത് ഇത് അവിടെ സത്ത് സത്ത് എന്ന് പറഞ്ഞു വിശേഷം മാറിക്കൊണ്ടേയിരിക്കുന്നു. പുസ്തകമാണ്, ഇത് മേശയാണ്, ഇത് വാച്ചാണ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു അനുഭവം ഉണ്ടാകുന്ന സ്ഥലത്ത് സാമാന്യജ്ഞാനം ഉണ്ടാകുകയും ഇതെന്നുള്ള സാമാന്യജ്ഞാനം ഉണ്ടാകുകയും വിശേഷജ്ഞാനം ഉണ്ടാകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ ഭ്രാന്തിയാവും, മറ്റെന്തെങ്കിലും ഒരു ജ്ഞാനം ഉണ്ടാവും. പുസ്തകത്തിന് ഇതെന്നറിഞ്ഞ് പുസ്തകം എന്നറിഞ്ഞാൽ ഉടനെ തോന്നി ഇതൊരു തുണിയാണ്, തുണിക്കഷ്ണമാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനമാണ്. കാരണം അനവധൃത വിഷയവിശേഷ സ്വരൂപം, എന്താണോ ആ ജ്ഞാനത്തിൽ വിശേഷമായിരിക്കുന്നത് അതിനെ ഉറപ്പിക്കാതിരിക്കുക, അതിന് നിശ്ചയം വരണം. നിശ്ചയം വന്നില്ലെങ്കിൽ ഭ്രാന്തി വരും. സാമാന്യം മാത്രം, എന്നാൽ സാമാന്യം ജ്ഞാനം ഉണ്ട് താൻ. വിപരീത പ്രതിയോഭാസമാണ് ഉത്പത്തി. അപ്പോൾ വിപരീത ജ്ഞാനം ഉണ്ടാകും, പ്രതീതി ഉണ്ടാകും. അതിനെ പറയുന്നു ശക്തികയിൽ രജത പ്രതീതി, യഥാശക്തികായാം രജതം ഇഷ്ടാന്തം പറയുന്നു. ബ്രഹ്മസ്ഥലത്ത് സർവത്ര ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സച വിഷയ വിശേഷ അവധാരണവതോ അശേഷ വിപരീത പ്രത്യയ ആശേഷ ഉപമർദ്ദിതത്വ പൂർവസംഭവതി. മറിച്ച് അയാള് ശക്തിയെ കാണുന്നു, അവിടെ വേണ്ടത്ര വിളിച്ചുകൊണ്ട് അയാളുടെ മനസ്സിൽ സാന്നിധ്യമുണ്ട്, വേറെ ശങ്കകളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വിഷയ വിശേഷ അവധാരണം ഇത് എന്നുള്ള ജ്ഞാനത്തോടൊപ്പം തന്നെ ശക്തിക, ഇത് എന്നുള്ള സാമാന്യ ജ്ഞാനത്തോടൊപ്പം തന്നെ ഇത് ശക്തിക എന്നുള്ള വിശേഷ ജ്ഞാനം വരുന്നു. അതാണ് വിഷയ വിശേഷ അവധാരണ നിശ്ചയം വരുന്നു. അങ്ങനെ നിശ്ചയം വന്നു കഴിഞ്ഞാൽ ഇത് ശക്തിക എന്നുള്ള ജ്ഞാനം തന്നെ വരും. മറിച്ചൊരു ജ്ഞാനം അവിടെ വരത്തില്ല, ഭ്രമം ഉണ്ടാകത്തില്ല. അതുപോലെ ഈ പ്രപഞ്ച അനുഭവത്തിൽ ഇവിടെ വിഷയവിശേഷ അവധാരണം വരുന്നു. അപ്പൊ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ആ പ്രപഞ്ചത്തിൽ അല്ല വിഷയ വിശേഷ അവധാരണം എങ്ങനെ, ഇത് സച്ചിദാനന്ദമാണ് എന്ന് നിശ്ചയം വരുന്നു. ജലത്തിൽ തരംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതിനെ നിശ്ചയിക്കുന്നു. അതാണ് വിഷയവിശേഷ ഉദ്ധാരണം. ഇവിടുത്തെ വിശേഷ വിഷയം എന്താണ്? ഇവിടെ സാമാന്യം വിശേഷം എന്ന് രണ്ട് ഭേദമില്ല. സാമാന്യം തന്നെ വിശേഷം, ജലം തന്നെ തരാം, സ്വർണം തന്നെ ആഭരണം, ആ ഭേദമില്ല അവിടെ. അവിടെ വിഷയവിശേഷ അവധാരണ സംഭവം. അതുപോലെ ഈ കാണുന്ന നാമരൂപാത്മകമായിരിക്കുന്നു ജഗത്ത് തന്നെയാണ് സച്ചിദാനന്ദം, വാസുദേവ സർവം. ബ്രഹ്മശബ്ദ പര്യായമാണ് സർവം, സർവശബ്ദത്തിന്റെ പര്യായമാണ് ബ്രഹ്മം, അവിടെ രണ്ടില്ല. അങ്ങനെ നിശ്ചയം വരുന്നവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അശേഷ വിപരീത പ്രതി ആശയസ്യ ഉപമർദ്ദിതത്വ, ആ വിപരീത ബോധം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ സംസ്കാരം അത് പോലും അജ്ഞാനനാശം കൊണ്ട്, അജ്ഞാനമാണ് അങ്ങനെ ഒരു സംസ്കാരത്തെ ഉണർത്തി വിട്ടുകൊണ്ടിരുന്നു. ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം, ഇതിനെ പ്രപഞ്ചമായിട്ട് അനുഭവിക്കുക, സത്തായിട്ടല്ല, അങ്ങനെ ഒരു ബുദ്ധി, ഇത് ഭേദത്തോടുകൂടി അനുഭവിക്കുക, അങ്ങനെ ഒരു ബുദ്ധി, അതിനുള്ള ആ സംസ്കാരമില്ലെന്നോ അല്ലെങ്കിൽ അതിനുള്ള ആ മനസ്സില്ലെന്നോ, അത് വേറൊരു മനസ്സ്, ഈ ഭേദത്തെ ബോധിപ്പിക്കുന്ന മനസ്സ്, അത് ഉപമർദ്ദിതത്വം, അതത് പോയി. തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചപ്പോൾ അജ്ഞാനകാര്യമായിരിക്കുന്ന ആ ഭേദബുദ്ധി നശിച്ചു, അതിനാണ് ഭേദബുദ്ധി എന്ന് പറയുന്നത്. എന്ന പൂർവസംഭവതി, അയാൾക്ക് പഴയതുപോലെ ഉണ്ടാകുന്നു എന്നറിയും. പൂർവവത് എന്ന സംഭവതി, പഴയതുപോലെ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ തത്വജ്ഞനോട് അനുഭവമുണ്ട്, പക്ഷെ അത് പഴയതുപോലെയുള്ള അനുഭവമല്ല എന്നുവെച്ചാൽ ഭ്രാന്തിയില്ല. ഭ്രാന്തി എവിടെയാ വരുന്നു? ശുക്തികാതു സമ്യക് പ്രത്യുത്പത്തു പുനരദർശന. ശുക്തികയിൽ രചിതജ്ഞാനം ഉണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. ആ ശക്തിയിൽ നിന്ന് വേറിട്ട രചിതത്തിന്റെ ജ്ഞാനം, ആ ഭേദജ്ഞാനം, ഭിന്നമായ ഒന്നിന്റെ ജ്ഞാനം. അവിടെ അത് വേറിട്ടാണെന്നറിയുന്നില്ല, പക്ഷെ ശുക്തികയിൽ നിന്നും ഭിന്നമായ ഒന്നിന്റെ ജ്ഞാനം, അത് ഭ്രാന്തി. ഇവിടെ എന്താണോ അഭ്രാന്തി നശിച്ചിരിക്കുന്നു. ഭ്രാന്തി നശിച്ചാൽ അതുപോലെ തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ശുക്തികയുടെ ജ്ഞാനം മാത്രം, ഭേദജ്ഞാനം നശിക്കുന്നു, ഭിന്നമായ ഒന്നിന്റെ ജ്ഞാനം നശിക്കുന്നു. അവരുടെയും ഈ പ്രപഞ്ചാനുഭവത്തിനും സച്ചിദാനന്ദം മാത്രം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ സത്തിനെ അനുഭവിക്കുന്നു, ഈ സദാത്മേകത്വത്തെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ സർവാത്മഭാവത്തെ അനുഭവിക്കുന്നു, അത് മാത്രം അറിയുന്നു. പുനരദർശന, പിന്നീട് ഭ്രാന്തി അവിടെ കാണുന്നില്ല. എന്തുകൊണ്ട്? അവിടെ വിശേഷ അവധാരണമൊന്നും, ഇത് ശുക്തിയാണ് ഇതെന്നുള്ള നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നിശ്ചയം വരുന്നത് ശുക്തിയാണ്. പിന്നെ എങ്ങനെയാണ് ഭ്രാന്തി വരുന്നത്? അവിടെ ഭ്രാന്തിയില്ല എന്നർത്ഥം. അപ്പൊ തത്വജ്ഞന് ഭ്രാന്തിയില്ല. തത്വജ്ഞന് ഭ്രാന്തിയില്ലെങ്കിൽ അവിടെ രജതത്തിന്റെ പ്രതീതി, അങ്ങനെ ഒരു അനുഭവമേ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വ്യവഹാര ലോകം, പിന്നെ വ്യവഹാരമേ സംഭവിക്കത്തില്ലല്ലോ. വ്യവഹാരം ഇവിടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട്? തത്വജ്ഞൻ ഉപദേശിക്കുന്നു, തത്വജ്ഞൻ ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ തത്വജ്ഞനിൽ വ്യവഹാരത്തെ അംഗീകരിച്ചേ പറ്റൂ. അത് പറയുന്നു, അത് ലോകദൃഷ്ടി പറയുകയാണ്. ലോകദൃഷ്ടി പറയുന്നു പറഞ്ഞ് പോരാതൊരു എന്തുകൊണ്ട്? ഇത് പറയുന്ന ജിജ്ഞാസുവിനോടാണ് ഇത് പറയേണ്ടി വരുന്നത്. തത്വജ്ഞന് സ്വയം പറയേണ്ട കാര്യമില്ല. അപ്പൊ ജിജ്ഞാസുവിനോട് പറയുമ്പോൾ അത് തത്വദൃഷ്ടി എന്ന് പറഞ്ഞാലും ശരി, ലോകദൃഷ്ടി എന്ന് പറഞ്ഞാലും ശരി, അത് ജിജ്ഞാസുവിന് മനസ്സിലാകുന്നതായിരിക്കണമല്ലോ. ശരി, തത്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ തത്വജ്ഞന്റെ നില, അതെന്തായാലും ജിജ്ഞാസുവിന് മനസ്സിലാകത്തില്ല, കാരണം അവൻ അജ്ഞനാണ്. പിന്നെ അവന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ദൃഷ്ടിയുള്ളൂ, എന്താണ്? ലോകദൃഷ്ടി. ആ ലോകദൃഷ്ടിയിലാണ് അവനെ ഗുരു ഉപദേശിക്കുന്നത്. ആ ലോകദൃഷ്ടിയിലാണ് ഗുരു ശിഷ്യ ഭേദം നിലനിൽക്കുന്നത്. അജ്ഞാന നാശം വരെ ആ ദൃഷ്ടിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ ആ ലോകദൃഷ്ടിയിൽ വ്യവഹാരത്തെ അംഗീകരിച്ചേ പറ്റൂ. അത് വ്യവഹാരമില്ല, അത് തത്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ജിജ്ഞാസുവിന് മനസ്സിലാകത്തില്ല. അത് ജിജ്ഞാസുവിനെ ബോധിപ്പിക്കാനല്ലേ പറയുന്നത്, തത്വജ്ഞാനി ബോധിപ്പിക്കാനല്ലല്ലോ. അപ്പോൾ തത്വദൃഷ്ടി എന്ന് പറയുന്നത് ജിജ്ഞാസുവിൻ്റെ സമാധാനം കൊടുക്കുന്ന ഒന്നല്ല. വാസ്തവത്തിൽ ഇവിടെ തത്വജ്ഞാനത്തെക്കുറിച്ചും തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെക്കുറിച്ചും എല്ലാം പറയുന്നത് തത്വജ്ഞാനി മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഗീതാഭാഷ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് തുടക്കത്തിൽ. ഞാൻ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ഞാനീ മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടുണ്ട്. ഏതൊരു ജിജ്ഞാസുവാണോ ഈ തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ സ്വന്തം നിലയെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതാണ് തത്വജ്ഞാനത്തിൻ്റെ അവസ്ഥ. അവിടെ തത്വജ്ഞാനി എന്ന് പറയുന്നത് അവനെ തന്നെയാണ്, കാരണം തത്വമസി ഉപദേശിക്കുന്ന അവനാണ്. മറ്റൊരാളുടെ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. കാരണം ഒരു ജ്ഞാനിയുടെ ജ്ഞാനത്തെക്കുറിച്ചോ ജ്ഞാനിയുടെ അനുഭവത്തെക്കുറിച്ചോ എല്ലാം വർണ്ണിച്ച് പറഞ്ഞിട്ട് വേറൊരാൾക്കെന്താ പ്രയോജനം? ശ്രോതാവിന് അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ ശ്രുതി അത് ഉദ്ദേശിക്കുന്നില്ല. ഈ ശ്രോതാവ് ഒരു തത്വജ്ഞാനിയെ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അവനിൻ്റെ എങ്ങനെ തത്വജ്ഞാനം പ്രവർത്തിക്കുന്നു, ആ ശ്രോതാവ് സ്വയം എങ്ങനെ തത്വത്തെ ഗ്രഹിക്കുന്നു, ആ തത്വത്തെ ഗ്രഹിക്കുന്ന നില എന്താണ് എന്ന് അവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറൊരാളെ മനസ്സിലാക്കുന്നതിനുള്ള അളവ് പോലല്ല ഇത്. അപ്പോൾ അത് തന്നിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴാ സംശയം തീരത്തുള്ളൂ. ആ തന്നിലാണിത് മനസ്സിലാക്കേണ്ടതെന്ന് അറിയുന്നത് വരെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേ, കാരണം ഇത് അന്യനല്ല, ഇത് അന്യനെ യോജിപ്പിക്കേണ്ട കാര്യമല്ല, ഗുരുവിന് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ശ്രോതാവായിരിക്കുന്ന തന്നിൽ തന്നെ ഈ ബോധം തെളിയണം. തന്നിൽ എങ്ങനെയാണ് തത്വജ്ഞാനം ഉദിക്കുന്നത്, തന്നിൽ എങ്ങനെയാണ് തത്വജ്ഞാനത്തിൽ വ്യവഹാരം നടക്കുന്നത്, അതാണ്. അല്ലാതെ തത്വജ്ഞാനിയെ താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനല്ല. ശ്രുതിയുടെ താല്പര്യം ഒന്നേ ഉള്ളൂ, എന്താണ്? ആ ശ്രോതാവിൽ ഈ ജ്ഞാനം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ഉപദേശത്തിൻ്റെ താല്പര്യം അത്രയേ ഉള്ളൂ. നമ്മളിതൊരു മറ്റൊരു വ്യക്തിയെ തത്വജ്ഞാനിയായി കണ്ട് ആ തത്വജ്ഞാനിയിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച പാഠവും ഇതുമായിട്ട് യാതൊരു വ്യത്യാസവും, ഇതുവരെ നമ്മൾ പഠിച്ച വിഷയങ്ങളിൽ ഒന്ന് മാത്രമേ. ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പോൾ തത്വജ്ഞാനി എന്ന് പറയുന്ന ഒരു വിഷയത്തെ പഠിക്കുന്നു. താനുമായിട്ട് അതിനെന്താ ബന്ധം? താൻ ഏതെങ്കിലും ഒരു വിഷയത്തെ പഠിച്ചാൽ ആ വിഷയം താനുമായിട്ടൊരിക്കലും ബന്ധം വരത്തില്ല. അത് ബാഹ്യമായ വിഷയങ്ങളായാലും ശരി, തൻ്റെ മനസ്സോ തൻ്റെ ശരീരമോ തൻ്റെ കർണങ്ങളോ എന്തിനെ കുറിച്ച് പഠിച്ചാലും ശരി, അതൊന്നും തന്നെ കുറിച്ചുള്ള അറിവാകത്തില്ല. അതുകൊണ്ടിവിടെ ശ്രുതി പറയുന്ന എന്താണ്? ത്വം, നീ എന്നാ പറയുന്നത്. ശ്രുതിക്ക് ഇവിടെ ഈ ശ്രോതാവല്ലാതെ മറ്റൊരാളില്ല. ഇപ്പൊ ശ്രോതാവിന്റെ തത്വജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. അവനിൽ ഈ ഉപദേശം കൊണ്ട് തത്വം എങ്ങനെ പ്രകാശിക്കുന്നു. അപ്പൊ തന്റെ തന്നെ വിഷയമാണ് ഇവിടെ പറയുന്നത്. ഈ ഉപദേശിക്കുന്നത് മറ്റൊരു തത്വജ്ഞാനിയെ കുറിച്ചല്ല, ഏതെങ്കിലും ഒരു ജീവിച്ചിരിക്കുന്ന ജ്ഞാനിയോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു ജ്ഞാനിയെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതല്ല, തന്നെ കുറിച്ചാണെന്ന് അവന് ബോധ്യപ്പെട്ട അവൻ ജ്ഞാനിയായി എന്നുവെച്ചാൽ അവന് സ്വയം ആ ബോധം വന്നു കഴിഞ്ഞു. ആത്മനിഷ്ഠമായതിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അന്തർമുഖമായി മനസ്സിലാക്കുക എന്ന് പറയുന്ന താല്പര്യം അതാണ്. ഇവിടെ ഒരിക്കലും ശ്രോതാവ് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും അന്തർമുഖത വിഷയത്തിൽ വന്നു കിട്ടാൻ പ്രയാസമാണ്. ശ്രോതാവ് ഇത് ഉപദേശിക്കുന്നത് തന്നെ തന്നെയെന്ന് മനസ്സിലാക്കും, എന്നല്ല മറ്റൊരാളെ അല്ല. മറ്റൊരാളെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്താ പ്രയോജനം? തന്നെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയും. അങ്ങനെ പറയുന്നിടത്ത് എങ്ങനെയാ വ്യവഹാരം നടക്കും? പക്ഷെ ഇവിടെ സാധാരണയിൽ എന്താണ് എല്ലാവരും പരിശോധിക്കുന്നത്? ഗുരു തത്വജ്ഞാനിയാണോ? ഗുരുവിന് ആ ജ്ഞാനമുണ്ടോ? ഒരിക്കലും പരിശോധിച്ചറിയാൻ പറ്റിയ കാര്യമല്ല. തത്വജ്ഞാന സ്വസംവേദ്യമാണ്, പരസംവേദ്യമല്ല. തത്വജ്ഞാനം എന്നുള്ളതല്ല, ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരറിവും പരസംവേദ്യമല്ല. സുഖദുഃഖാദികളൊന്നും തന്നെ സ്വസംവേദ്യമാണ്. ഇവിടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ആത്മനിഷ്ഠമായ ബോധം അതെങ്ങനെ പിന്നെ പരസംവേദ്യമാവും? സ്വസംവേദ്യമാണ്. ആ സ്വസംവേദ്യമായിരിക്കുന്ന ആ ബോധത്തെയാണ് ഇവിടെ ശ്രുതി പ്രകാശിപ്പിക്കുന്നു. നിന്നിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ തന്നിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, ആ അന്തർമുഖത വന്നു കഴിഞ്ഞാൽ ആ നിമിഷം അയാളിൽ ആ ബോധം ഉണ്ടാകുന്നു. കാലതാമസം പക്ഷെ അത് ബഹിർമുഖമായി ചിന്തിച്ച് ശീലിച്ചു പോയതുകൊണ്ട് വീണ്ടും ചിന്തിക്കും, എങ്ങനെ ഗുരു എനിക്ക് ഉപദേശം തരും? സർവാത്മഭാവം വന്നു കഴിഞ്ഞു. ഇവിടെ പറയുന്നു ശുക്തിയിൽ രജതജ്ഞാനത്തെ പോലെ, ആ രജതജ്ഞാനം പോയി പിന്നെ അവിടെ രജത അനുഭവമില്ല, പിന്നെ ശുക്തിജ്ഞാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശുക്തിജ്ഞാനം മാത്രമല്ല, കേവലം ആത്മബോധം മാത്രം. അവിടെ യാതൊരു തരത്തിലുള്ള ഭേദബുദ്ധിയില്ല. അപ്പോൾ ഗുരു എങ്ങനെ അജ്ഞാനിയെ തിരിച്ചറിയും? അജ്ഞാനിയെ തിരിച്ചറിയാതെ എങ്ങനെയാണ് അജ്ഞനെ ഉപദേശിക്കുന്നത്? ജ്ഞാനം എങ്ങനെ ഉപദേശിക്കും? രജതജ്ഞാനം ഉള്ളപ്പോഴേ ശക്തിജ്ഞാനത്തിന്റെ ആവശ്യമാണ്. രജതജ്ഞാനമേ ഇല്ലെങ്കിൽ പിന്നെന്താ ശക്തിജ്ഞാനത്തിന്റെ ആവശ്യം? അവരിവിടെ ആരെങ്കിലും ഒരാൾ അജ്ഞാനി ഉണ്ടെങ്കിൽ അയാളുടെ അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉപദേശം കൊടുക്കും. ഇവിടെ സർവാത്മഭാവത്തിൽ തന്നിൽ നിന്ന് അന്യമായി ആരുമില്ല, പിന്നെ ആരാരും ഉപദേശിക്കാനാണ്? പക്ഷേ ഈ തത്വജ്ഞാനം പ്രസംഗിക്കുന്ന ആളും മറ്റുള്ളവർ ഉപദേശിക്കുന്ന കാണുന്നുണ്ട്. ഇതെങ്ങനെ പൊരുത്തപ്പെടും? അവർ പ്രസംഗിക്കുന്ന തത്വജ്ഞാനം അനുസരിച്ച് ഉപദേശം പാടില്ല. എന്തുകൊണ്ട്? അന്യമായ ഒരുത്തനില്ല, അജ്ഞനായ ഒരാളില്ല. സർവവാത്മാവായിരിക്കും പിന്നെ അവിടെ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമുണ്ട്. തത്വജ്ഞാനിയുടെ നിലയെന്ന് പറയുന്നത് ഭേദരഹിതമായ നിലയാണ്. അവിടെ എങ്ങനെയാണ് ശിഷ്യനും ഗുരുവും ഉണ്ടാകുന്നത്? അപ്പോ നമ്മൾ പറയുന്നു കുചിത്തു എന്നുവെച്ചാൽ മറ്റൊരു ബ്രഹ്മസ്ഥലത്തെ എടുക്കുകയാണ്. കുചിത്തം എന്ന് പറയുന്നത് വേറൊരു ബ്രഹ്മസ്ഥലം. നേരത്തെ ശക്തികാരചിതം ഒരു ബ്രഹ്മസ്ഥലത്തെ എടുത്ത് കാണിച്ചു, ഇനി മറ്റൊരു ബ്രഹ്മസ്ഥലത്തെ അതാണ് കുചിത്തം എന്ന് പറയുന്നത്. ബ്രഹ്മം പലതരത്തിലുണ്ടാകാം. ഇവിടെ വലിയ പണ്ഡിതന്മാരായ വ്യാഖ്യാതാക്കൾക്ക് പോലും ഇവിടെ അബദ്ധം പറ്റിയ സ്ഥലമാണ് ഈ കുചിത്തം എന്ന് പറയുന്നത്. ചില ജ്ഞാനികളെന്നിടത്ത്, ചില ജ്ഞാനികളെന്നല്ല, നേരത്തെ ശുക്തികാരചിതം എന്ന് പറയുന്ന ഒരു ഉദാഹരണം കൊടുത്തു, ഇപ്പോൾ വേറൊരു ഉദാഹരണം കൊടുക്കുകയാണ്. മറ്റൊരു ബ്രഹ്മസ്ഥലം അവിടെ എടുക്കാം. ബ്രഹ്മം സർവത്ര ഒരു രൂപത്തിലല്ലല്ലോ. ആകാശ നീതിമ അതൊരു ഭ്രമെന്ന് പറയാം. ശുക്തികാരജിതം രജ്ജസർപ്പം അതൊക്കെ വേറെ തരത്തിലുള്ള ഭ്രമം. ജപാകുസുമം അത് മറ്റൊരു തരത്തിലുള്ള ഭ്രമം. മരുമരീചിക മറ്റൊരു തരത്തിലുള്ള ഭ്രമം. ദിഗ്ഭ്രമം അത് വേറൊന്നും. ദേഹാത്മബുദ്ധി അത് മറ്റൊരു ഭ്രമം. ഭ്രമം തന്നെ സർവത്ര ഒരു രൂപത്തിലല്ല, നാനാതരത്തിലുണ്ട്. ഈ ശുക്തികാരചിതത്തെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞപ്പോഴാണ് ഇവിടെ ശിഷ്യന് സംശയം. അവിടെ ശുക്തി എന്ന് പറഞ്ഞാൽ പിന്നെ രജത പ്രതീതിയില്ല, അതാണ് കേവല ശുക്തികാജ്ഞാനം മാത്രം. ആ ഭ്രമം പൂർണ്ണമായും മാറുന്നു. എന്നുവെച്ചാൽ ഭ്രമത്തിൽ അവിടെ എന്താ അനുഭവിച്ചുകൊണ്ടിരുന്നത്? വെള്ളി രജതം, അതും പോയി. അതിൻ്റെ പ്രതീതി കൂടിയില്ല. അല്ലെങ്കിൽ സർപ്പം, അത് പോയി, അവിടെ ഇല്ല. അതുവരെ ഉണ്ടായിരുന്നത് പോയി. അവിടെ എന്താ സംഭവിക്കുന്നത്? ശരിയായ ബോധമുണ്ടാകുമ്പോൾ പിന്നെ കയറ് മാത്രം, സർപ്പമേ ഇല്ല അവിടെ, സർപ്പപ്രതീതിയില്ല. എന്നുവെച്ചാൽ യഥാർത്ഥ ബോധം വന്നവന് മുമ്പ് ഭ്രമത്തിൽ ഏതൊരു പ്രതീതിയാണ് ഉണ്ടായിരുന്ന പ്രതീതി കൂടി നഷ്ടമായി. അങ്ങനെ വരുമ്പോൾ ഇവിടെ തത്വജ്ഞാനിക്ക് അജ്ഞാനം നശിച്ചു. പിന്നെ പ്രപഞ്ച പ്രതീതി ഉണ്ടാകാൻ പാടില്ല. നാമരൂപാത്മകമായി പ്രപഞ്ചത്തിന്റെ പ്രതീതി ഉണ്ടാകാൻ പാടില്ല. കാരണം സച്ചിദാനന്ദ അനുഭവം മാത്രം, കയറിന്റെ അറിവ് മാത്രം, അതുപോലെ സച്ചിദാനന്ദ അനുഭവം മാത്രം, ഗുരു ശിഷ്യൻ ജ്ഞാനി അജ്ഞാനി സംസാരമുക്തി, ഇത്തരം വ്യവഹാരങ്ങളൊന്നും നടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യവഹാരത്തെ ആശ്രയിച്ചുള്ള ലോകസംഗ്രഹ പ്രവർത്തനങ്ങളും നടക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല കാണുന്നത് തത്വജ്ഞാനികൾ. സംസാര നിമഗ്നനായിരിക്കുന്ന ജീവന്മാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അഹേതുകതയാ സിന്ധുക്കൾ എന്ന് പറയുന്നു. അവർ ഉപദേശം കൊടുക്കുന്നു സർവ്വജീവികളോടും. കാരുണ്യമുള്ളവരായിരിക്കുന്നു, സർവ്വജീവികൾക്കും ആശ്രയം അഭയം കൊടുക്കുന്നു. ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ അതന്നെ. ഇത് സംഭവിക്കാൻ പാടില്ല, അങ്ങനെ ഒന്നില്ലല്ലോ. ബ്രഹ്മമല്ലാതെ മറ്റൊന്ന്. അതുകൊണ്ട് പറയുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് മരുമരിചികയാണെന്നോ അല്ലെങ്കിൽ രജ്ജുസർപ്പമാണെന്നോ ശുക്തികാരജിതമാണെന്നോ ഒന്നുമല്ല ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിക്കളയുന്നു പ്രപഞ്ചം എന്ന് പറയുന്നത് രജ്ജുരെ സർപ്പം പോലെയാണ് അല്ലെങ്കിൽ അതാണ് എന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ മരുമരീചികയാണ് അതല്ല. കാരണം അതെല്ലാം പ്രപഞ്ചത്തിനകത്തുള്ള അനുഭവങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായി വരുന്ന അനുഭവങ്ങളാണ്, അത് അല്ല. അങ്ങനെ പറയുന്നില്ല. പിന്നെ എന്താണ് ഭ്രാന്തി? ആ ഭ്രാന്തിയിൽ നിന്നുള്ള മുക്തി, ഈ രണ്ട് കാര്യങ്ങളാണ് ബോധിപ്പിക്കുന്നത്. അതിന് കേവലം ഒരു ദൃഷ്ടാന്തമായിട്ട് മാത്രം അത് എടുത്തതേ ഉള്ളൂ. ഇനി വ്യവഹാരത്തെ സാധൂകരിക്കുന്നതെങ്കിൽ വേറെ ദൃഷ്ടാന്തം കൊടുക്കുക. അതാണ് കൊച്ചി മറ്റു ചില സ്ഥലങ്ങളിൽ, മറ്റു ചില ബ്രഹ്മസ്ഥലങ്ങളിൽ. ഇവിടെ പറയുന്നത് ദിഗ്ബ്രഹ്മസ്ഥലം. അങ്ങനെയും ഉണ്ടാകാറുണ്ടല്ലോ, നമുക്കും അങ്ങനെയാണ്. പലതരത്തിൽ ഭ്രമം ഉണ്ടാകാറുണ്ട്. ഓ, ആ രജ്ജു സർപ്പദൃഷ്ടാന്തത എടുക്കുക. വാസ്തവത്തിൽ താൻ അജ്ഞനാണെന്നുള്ളൊരു ഭ്രമമാണ്. അങ്ങനെ വാസ്തവത്തിൽ എങ്ങനെയാണ്? സൂര്യനിൽ ഇരുട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ പരമാർത്ഥത്തിൽ തന്നിൽ ഇല്ല, ഇല്ലാത്ത ഒന്നിൻ്റെ അനുഭവം വരുന്നു. അതാണ് രജ്ജുസർപ്പം പോലെ. പക്ഷേ ബോധ്യം വരുന്നത് എന്താണ്? സൂര്യനിൽ ഇരളിന് യാതൊരു നിലയുമില്ല. പിന്നെ അവിടെ എന്താ? അങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരളിന്റെ പ്രതീതി അവിടെ ഉണ്ടാവുന്നില്ല. രജ്ജുസർപ്പ ദൃഷ്ടാന്തം അതിനു വേണ്ടിയിട്ടാണ്. ആ തത്വബോധത്തിൽ പിന്നെ അവിടെ ഇരളിന്റെ പ്രതീതിയില്ല, അജ്ഞാനത്തിന്റെ പ്രതീതിയില്ല. അവിടെ അതുണ്ടാകത്തില്ല. പക്ഷെ തത്വബോധത്തിൽ ഈ പ്രപഞ്ച പ്രതീതി നിലനിൽക്കുന്നു. അതിന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും മരുമരീചികയുടെ ദൃഷ്ടാന്തം. അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തതയുള്ള ദൃഷ്ടാന്തമാണിത്. ആ തത്വജ്ഞാനത്തെ കൂടുതൽ ഗ്രഹിക്കുന്നത് എന്താണ്, ആ തത്വജ്ഞാനത്തിൻ്റെ നില എന്നുള്ളതിന് കൂടുതലാണ് ദിഗ്ഭ്രമം. അത് മരുമരീചിക ഭ്രാന്തി പോലെയല്ല. അങ്ങനെയാണ് വിദ്യായാഹ പൂർവോത്പന്ന വിപരീത പ്രത്യയ ജനിത സംസ്കാരേഭ്യോ വിപരീത പ്രത്യയ അവഭാസാഹ സ്മൃതയോ ജായമാന വിപരീത പ്രത്യയ ഭ്രാന്തിം അകസ്മാത് കുറവന്തി യഥാ വിജ്ഞാത ദിഗ്വിഭാഗസ്യാപി അകസ്മാത് ദിഗ്വിപര്യ വിഭ്രമ. മറ്റ് ചില ഭ്രമസ്ഥലങ്ങൾ ദിഗ്ഭ്രമം. ഇവിടെ ചില വ്യാഖ്യാതാക്കൾക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം കൊച്ചിത്തം എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ വന്ന ഭ്രമം കൊണ്ടാണ്. ചില ഇടത്ത് എന്ന് പറഞ്ഞാൽ ചില ഭ്രമസ്ഥലത്ത് ദിഗ്ഭ്രമസ്ഥലത്ത്. ദിക്കെന്ന് പറയുന്നത് എന്താണ്? ശബ്ദ സ്പർശ രൂപരസ ഗന്ധം ഒന്നുമില്ലാത്ത ഒന്നും. ഈ പഞ്ചഭൂതങ്ങളിൽ പെടുന്ന ഒന്നല്ല ദിക്ക്. മരുമരീചികയിൽ നമ്മൾ കാണുന്ന എന്താണ് അത് പറയുമ്പോഴേ വ്യക്തമാവും. അവിടെ ഭ്രാന്തിയുള്ളവൻ ജലത്തെ കാണുന്നു, എന്നുവെച്ചാൽ രൂപം അതവിടെ കാണുന്നുണ്ട്, നിറം. ഭ്രാന്തി ഇല്ലാത്തവനാണെങ്കിൽ അവിടെ കാണുന്നത് വെറും വെളിച്ചം. കാണുന്ന തെരയും എല്ലാം അത് വെളിച്ചത്തിൻ്റെ ഒരു വികൃതിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ഒരു രൂപജ്ഞാനമുണ്ട്, അങ്ങനൊരു പ്രതീതി അവിടെയുണ്ട്. എന്നുവെച്ചാൽ പുറമെ അവിടെ എന്തോ ഉണ്ട്. അവിടെ മരുമരിച്ചിരിക്കും. അത് ഭ്രാന്തി ഉള്ളവനായാലും ശരി ഭ്രാന്തി ഇല്ലാത്തവനായാലും ശരി ഒരു വസ്തുണ്ട് അവിടെ. ഒരാളെ സംബന്ധിച്ചത് ജലമാണ്, സത്യം അറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അത് പ്രകാശമാണ്, അല്ലെങ്കിൽ നെല്ലും വെളിച്ചവും കൂടെ കൂടിച്ചേർന്നിട്ടാണ്. ദിഗ്ഭ്രമത്തിൽ അങ്ങനെയല്ല. ദിക്കെന്ന് പറയുന്നത് ദിക്കെന്ന് പറയുന്നത് ശബ്ദം സ്പർശം രൂപരസം ഗന്ധം എന്തെങ്കിലും ദിക്കിലുണ്ടോ? ഇല്ല. പഞ്ചഭൂതത്തിൽ പെടുന്ന ഒന്നാണോ? അല്ല. കിഴക്കോട്ട് നോക്കിയാൽ കാണുന്ന എന്താ? മലകളോ കടലോ ഇനി അല്ലെങ്കിൽ ഉദയസൂര്യനോ ഇതൊക്കെയാണോ ദിക്ക്? അല്ല. ഇതിനെല്ലാം ആശ്രയിച്ച് വരുന്ന സൂര്യൻ്റെ ഉദയാസ്തമനങ്ങൾ അത് തന്നെ ഭ്രാന്തിയാണ്. അതിനെ ആശ്രയിച്ച് വരുന്ന ഒരു മാനസിക കൽപ്പനയാണ്, മാനസികമായ അനുഭവമാണ് ദിക്കെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ശബ്ദാദി ഗുണങ്ങളിലൂടെയൊന്നും ദിക്കിനെ ഗ്രഹിക്കാൻ ഒക്കത്തില്ല. മനസ്സുകൊണ്ടങ്ങനെ കൽപ്പിക്കുന്നു. അവിടെ എന്താ ദിക്കെന്ന് പറയാൻ? ആ കാണുന്ന മലയാണോ ദിക്ക്? അല്ലല്ലോ, അത് വേറെ വസ്തുവാണ്. പക്ഷെ മാനസികമായൊരു അനുഭവമുണ്ട്, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക്. അത് മാനസികമായൊരു ഭാവന, ഒരു അനുഭവം അതാണ്. എന്നാൽ ആ അനുഭവത്തിന് വിഷയമായിട്ട് എന്താ വസ്തു എന്ന് ചോദിച്ചാൽ എടുത്തു കാണിക്കാനൊന്നുമില്ല. മരുമരീചിക പറയണോ? അല്ല. അവിടെ ഭ്രമമില്ലാത്തവനോടും പറയാം അത് അവിടെ വെളിച്ചമാണ് നീ കണ്ടത്. ഇവിടെ എന്തിനു പറയും? ഇവിടെ നിന്റെ മനസ്സിൻ്റെ പക്ഷെ ദിക്കെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കിഴക്ക് കിഴക്കാണ്, പടിഞ്ഞാറ് പടിഞ്ഞാറാണ്, ഇത് മാറുന്നില്ല. അതിന് ദിക്കിനെ ദിക്കായി തന്നെ ഗ്രഹിക്കുന്നു. കിഴക്കിനാരെങ്കിലും പടിഞ്ഞാറെന്ന് പറയുന്നില്ലല്ലോ, അതിനങ്ങനെ തന്നെ ഗ്രഹിക്കുന്നു. ലോകത്തുള്ള സർവ ജീവന്മാരും അതിനങ്ങനെ തന്നെ ഗ്രഹിക്കുന്നു. അതിനൊരു നിശ്ചിത സ്വഭാവമുണ്ട്, പിന്നെ ദിക്കാണ്. ഇതിന്ന ദിക്കാണ്. കേവലം മാനസികമായ ഒരനുഭവമാണെങ്കിലും ദിക്കിനൊരു ഒരു സ്ഥായിത്വ ബോധമുണ്ട്. ദിക്കിൽ ഇതിന്നതാണ്, ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ്. പ്രപഞ്ചത്തിൽ ബാഹ്യമായ നാമരൂപാദികളുള്ള വസ്തുക്കളിൽ പോലും ഭ്രമം വരുന്നു. അതാണ് മരുമരീചിക്കുകയും പറ്റും. വെറും മാനസികമായ ഒരു അനുഭവം, അവിടെ ഒരു നാമം മാത്രം ദിക്ക്, അതിലും ഭ്രമം വരാം, അതിലും വരുന്ന ഭ്രമം. അതാണ് പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, പുതിയൊരു സ്ഥലത്ത് ചെന്നു, അവിടെ കിഴക്ക് ദിക്ക് അയാൾക്ക് തോന്നി, തെക്ക് തോന്നി കിഴക്കാണ്. ഒരാൾ പുതിയ സ്ഥലത്ത് ചെന്നു അങ്ങനെ തോന്നും. രാവിലെ അയാൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് എന്നും ചെയ്യുന്ന നിത്യകർമ്മം അയാളെന്ന് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുന്നു. ഭ്രാന്തി ഉണ്ട്, പ്രവൃത്തി ഫലമായിട്ട് ഭ്രാന്തി വരാം, ഭ്രാന്തിയുടെ ഫലമായിട്ട് വ്യവഹാരം വരാം. ദിക്ക് തന്നെ ഇല്ലാത്ത ഒന്നു, അതിൽ തന്നെ ഭ്രമം വന്നു. അതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യേണ്ട പ്രാർത്ഥന അയാളെന്ത് ചെയ്തു, തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്തു. ഒരാളൊന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യാൻ പാടില്ല. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു, ഞാൻ കിഴക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നതല്ല, ഇവിടെ കിഴക്ക് ഇതാണ്. അപ്പോൾ അത് ശരി. അപ്പോൾ അയാളുടെ ഭ്രാന്തി പെട്ടെന്ന് മാറി, ഇവിടെ കിഴക്ക് ഇതാണ്. കാരണം പറഞ്ഞത് ആപ്തനാണ്, സത്യം പറഞ്ഞുന്നവനാണ് പറഞ്ഞത്. അയാൾ ഉടൻ മാറിയിരുന്നു, കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു. അയാളുടെ ബുദ്ധിക്ക് നിശ്ചയം വന്നു, ഇത് കിഴക്കാണ്, ഇതിന് സംശയമൊന്നുമില്ല, ബോധ്യപ്പെട്ടു. സൂര്യൻ ഉദിച്ചു വന്നു, അത് ഉറപ്പിച്ചു, ഇത് തന്നെയാണ് കിഴക്ക്, യാതൊരു സംശയമില്ല. അയാൾ മറ്റ് വ്യവഹാരങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ വീണ്ടും അയാൾ തെക്കോട്ട് തിരിയുമ്പോൾ തോന്നുന്നു അതാണ് കിഴക്കെന്ന് തോന്നിപ്പോകും. അത് ഒരു ഭ്രമം. ഇത് പുതിയ സ്ഥലത്ത് ചെല്ലുന്ന എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ആദ്യം ദിക്കിനെ കുറിച്ചൊരു ഭ്രമം വന്നു, ദിക്ക് തന്നെ ഒരു കൽപ്പനയാണ്, ദിക്കെന്ന് പറയുന്നൊരു വസ്തുവേ ഇല്ല, എന്നിട്ടും അവിടെ ഒരു ഭ്രമം വന്നു, കിഴക്ക് തെക്കായി തോന്നി, വേറൊരാളൊന്നും അത് ബോധ്യപ്പെടുത്തി, താൻ തന്നെ സ്വയം പരീക്ഷിച്ച് ബോധ്യപ്പെട്ടു ഇത് തന്നെയാണ് കിഴക്ക്. പക്ഷെ കുറച്ചു കഴിഞ്ഞ് വീണ്ടും അയാളുടെ മനസ്സിൽ തോന്നുന്നു, തെക്കോട്ട് നോക്കും തോന്നുന്നു ഇതാണ് കിഴക്ക്. ഏത് പുതിയ സ്ഥലത്ത് നിന്നാലും മിക്കവാറും എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭ്രമമുണ്ടാവും. ദിക്കിനെ സംബന്ധിച്ചുള്ള ഭ്രമം മാറിയാലും വീണ്ടും ആ പ്രതീതി ഉണ്ടാവും, ഒരു പ്രതീതി. രണ്ടാമതവിടെ ഭ്രമമില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ അറിയാം ഇതാണ് കിഴക്ക് വ്യക്തമായി. അങ്ങനെ ഭ്രമം മാറിക്കഴിഞ്ഞു, ഭ്രമം മാറിക്കഴിഞ്ഞാലും വീണ്ടും ഒരു ഭ്രമം പോലെ ഒരു വസ്തു, അതിനാണ് പ്രതീതി എന്ന് പറയുന്നത്. കാരണം മാറിയതിന് ശേഷം വീണ്ടും തുടരും. വേണമെങ്കിൽ അതിനെ ഭ്രമമൊന്നും പറയാം, പക്ഷെ അത് ഭ്രമമല്ല, അതൊരു പ്രത്യേക തരത്തിലുള്ള ഭ്രമമാണ്. മരുമരീചികയുമായിട്ട് വ്യത്യാസമുണ്ട്. മരീചികയിലാണെങ്കിൽ എന്താണ്, അവിടെ കാണാനൊന്നുണ്ട്, വീണ്ടും പഴയതുപോലെ തന്നെ കാണും. ആ കാണുന്ന കാഴ്ചയെ അയാൾ തിരിച്ചറിയുകയാണ്, ഓ ഇത് ജലമല്ല, ഇത് കേവലം പ്രകാശമാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയെ തിരിച്ചറിയുന്നു. പിന്നെ അവൾ ആ വിഷയത്തിലായ ഒരു തരത്തിലും ഭ്രമമില്ല, പ്രതീതി ഉണ്ടെങ്കിലും ഭ്രമമില്ല. ബോധ്യം വരുന്നു. മറിച്ച് വിരുദ്ധമായിട്ട് ഇത് ജലമാണ് എന്നുള്ള ഒരു അനുഭവം രണ്ടാമത് വരുന്നുണ്ട്. രജ്ജു സർപ്പത്തിലാണെങ്കിൽ സർപ്പം വന്നു പോയി, രജ്ജു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർപ്പം എന്നുള്ള ബോധം വരുന്നില്ല. പക്ഷെ ദിഗ്ഭ്രമത്തിൽ അങ്ങനെയല്ല. ദിഗ്ഭ്രമത്തിൽ ആദ്യം ഭ്രമമുണ്ടായി, മാറി, വീണ്ടും അവൻ ദൃഢമായി മനസ്സിൽ തോന്നുന്നു. തെക്ക് കാണുമ്പോൾ ഇത് കിഴക്കാണ്, അവൻ്റെ ഉള്ളിൽ ബോധമുണ്ട് ഇതല്ല എന്ന്. പക്ഷെ വീണ്ടും അതിനെ മുമ്പ് എങ്ങനെ തെക്കെന്ന് കണ്ടോ അതുപോലെ തന്നെ തോന്നുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഇവിടെ തെക്കായിട്ടാണ് തോന്നുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട്, എനിക്കിത് കിഴക്കായിട്ടല്ല തോന്നുന്നു, തെക്കായിട്ടാണ് തോന്നുന്നു. അസമേനിക്കാരെ ഏത് കിഴക്കാണോ, യഥാർത്ഥ അനുഭവത്തിലൊരു ഭ്രമം, ഭ്രമത്തിൽ തന്നെ ഒരു യഥാർത്ഥ അനുഭവം. ഇത് വളരെ വിചിത്രമായൊരു അനുഭവമാണ്. സത്യം എന്തെന്ന് ബോധ്യം വന്നതിന് ശേഷവും ആ ഭ്രമം തുടരും. എന്നാൽ അത് ഭ്രമമാണോ? പൂർണ്ണമായിട്ടുമല്ല. എന്നാൽ അത് ഭ്രമമല്ലേ? ഭ്രമമാണതാണ്. എന്തുകൊണ്ട്? അതേ പ്രതീതിയാണ്ട് ഉണ്ടാകുന്ന ഒരു മാറ്റമില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? കിഴക്ക് ഇന്നതാണെന്ന് ബോധിച്ചിട്ടും വീണ്ടും തക്ക് ആ ബോധം ഉണ്ടാകുന്ന കിഴക്കാണ്. സത്യം അറിയാത്തതുകൊണ്ടാണ്? അല്ല. സത്യം അറിഞ്ഞിട്ടും ആ ഭ്രമസമാനമായൊരു പ്രതി, അതിനെ ഭ്രമമെന്ന് പൂർണ്ണമായും വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? സത്യം അറിഞ്ഞു കഴിഞ്ഞു. സത്യം അറിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിനെ ഭ്രമമെന്ന് പറയാൻ പറ്റും? എന്നാൽ അതിനെ ഭ്രമമെന്ന് വിളിക്കാതിരിക്കാനും നിവർത്തിയില്ല. എന്തുകൊണ്ട്? താൻ ഭ്രമിച്ചപ്പോൾ എങ്ങനെയായിരുന്നു തൻ്റെ പ്രതീതി, അതേപോലെയാണ് വീണ്ടും പ്രതീതി. സത്യം അറിയുന്നതുവരെ താൻ കിഴക്കെന്ന് തെക്കിനെ അറിഞ്ഞെങ്കിൽ അറിഞ്ഞതിന് ശേഷം അത് തന്നെ അനുഭവം. അപ്പൊ സത്യ അനുഭവത്തിൽ തന്നെ ഒരു പ്രതീതി. ഇത് മറ്റുള്ള ഭ്രമങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഇത് വ്യത്യസ്തമാണ്. സത്യം ഇവിടെ ഉണ്ട്, പക്ഷെ വീണ്ടും ആ പ്രതീതിയുണ്ട്. പക്ഷെ ആ പ്രതീതി ഉള്ളതുകൊണ്ട് പിന്നീട് അയാൾ തെക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുകയില്ല. അയാൾക്കറിയാം ഇനി ഇത് ചെയ്യേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു, ഇതാണ് കിഴക്ക്. വ്യവഹാരത്തിൽ അയാൾ ആ ഭ്രമത്തിനടിവപ്പെടുന്നില്ല. പക്ഷെ ബോധത്തിൻ്റെ തലത്തിൽ, മനസ്സിൻ്റെ ബുദ്ധിയുടെ തലത്തിൽ അതങ്ങനെ അനുഭവപ്പെടുന്നു. ഭ്രമം അനുഭവം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ബുദ്ധിയുടെ തരത്തിലുള്ള ഒരു കാര്യമാണല്ലോ. അത് യഥാർത്ഥമായാലും ശരി അയഥാർത്ഥമായാലും ശരി ബോധമാണ്, ബുദ്ധിയാണ്. ഇതെല്ലാം ബോധത്തിലാണ് ഈ അനുഭവങ്ങളെല്ലാം. അതിന് ഇവിടെ ദിക്കിനെ എടുത്ത് കാണിക്കുന്നു. ഇത് രജ്ജു സർപ്പത്തെക്കാളൊക്കെ വളരെ പ്രായോഗികമായ ഉദാഹരണമാണ് ദിഗ്ഭ്രമം എന്ന് പറയുന്നത്. ഇത്രയും നല്ലൊരു ഉദാഹരണം വേറെ ഇല്ല. ആത്മാനുഭവത്തിലെ പ്രപഞ്ച വ്യവഹാരം മരുമരിചയേക്കാളും വളരെ ഒത്തുവരുന്നത് ഈ ദിഗ്ഭ്രമത്തോടാണ്. ആ തത്വജ്ഞന്റെ നിലയിൽ അത് മനസ്സിലാക്കും. തത്വജ്ഞനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ഇത് ജിജ്ഞാസു തത്വജ്ഞനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ജിജ്ഞാസു ഇത് മനസ്സിലാക്കേണ്ടത് തന്നിലെ തത്വജ്ഞന്റെ നില എങ്ങനെയാണ്, തത്വജ്ഞൻ എങ്ങനെ കാണുന്നു. അവിടെ ആ സ്വസ്വരൂപ ഇന്നതാണെന്ന് ശ്രുതി ബോധിപ്പിച്ചു, അത് ഗ്രഹിച്ചു, തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനം നശിച്ചു, അജ്ഞാനകാര്യമായി വരുന്ന രാഗം, രാഗത്തെ തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം ആ തത്വജ്ഞനെ സംബന്ധിച്ചില്ലാതായി, തന്നെ സംബന്ധിച്ചില്ലാതായി. ആദ്യം വന്നപ്പോൾ ഉള്ള ദിഗ്ഭ്രമം മാറിയതുപോലെ. എന്നാലും ആ തത്വം ഇങ്ങനെ സ്വയം വ്യവഹാരത്തിലേർപ്പെടേണ്ടി വരുന്നു, ലോക സംഗ്രഹ പ്രവർത്തനങ്ങൾ ഏർപ്പെടേണ്ടി വരുന്നു. ശിഷ്യ ഉപദേശം ഗ്രന്ഥരചന ജീവകാരുണ്യം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഒരാൾ കാണുന്നുണ്ടോ അതെല്ലാം തുടരും. അത് തുടരുന്നതിനുള്ള ജഗത് പ്രതീതി ഉണ്ട് അല്ലേ. ദിക്കിനെ കുറിച്ച് ഭ്രമം മാറി ദിക്കിനെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ വീണ്ടും തുടരും. പക്ഷേ അവിടെ ആ ഒരു പ്രതീതി നിലനിൽക്കും. പ്രതീതി നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ പ്രതീതി ആശ്രയിച്ചല്ല, പ്രവൃത്തി തത്വത്തെ ആശ്രയിച്ചിരുന്നു, സത്യത്തെ ആശ്രയിച്ചിട്ടാണ്, ആത്മബോധത്തെ ആശ്രയിച്ചിട്ടാണ്, അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടല്ല. ആ ബോധത്തിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. വീണ്ടും ആ ഭ്രമസമാനമായ പ്രതീതി തുടരുന്നതുകൊണ്ട് തത്വജ്ഞാനിക്ക് ആ തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് തത്വജ്ഞാനി ഗുരുവിനെ കണ്ടു, ശിഷ്യനായി തന്നെ കണ്ടു, ഉപദേശിക്കുന്ന കണ്ടു, ബന്ധം ഇന്നതാണ്, മോക്ഷം ഇന്നതാണെന്ന് മനസ്സിലാക്കി, അതിന് സമാനമായ ഒരു വ്യവഹാരം തത്വജ്ഞാനത്തിന് ശേഷം ആ തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ നടന്നു പോകുന്നു. അതിന് തത്വജ്ഞാനം വിരോധിയല്ല വ്യവഹാരത്തിന്. അപ്പോൾ തത്വജ്ഞാനിയെക്കുറിച്ച് ഒരു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സ്വയം തത്വജ്ഞാനിയായില്ല, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഓരോ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവനങ്ങനെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമാണ്. മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനവിടെ യുക്തിക്ക് ഭംഗമൊന്നും വരുന്നില്ല. പക്ഷെ തന്റെ യുക്തിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് തത്വജ്ഞാനിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. തത്വജ്ഞാനിക്ക് എങ്ങനെ വ്യവഹാരം സംഭവിക്കും? രജ്ജുവിലെ സർപ്പം പോയാൽ അവിടെ രജ്ജു ജ്ഞാനമല്ലേ ഉള്ളൂ, അതുപോലെ പ്രപഞ്ചപ്രതി നശിക്കണ്ടേ? ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള സമാധാനം ദിഗ്ബ്രഹ്മ ദൃഷ്ടാന്തത്തിലൂടെ കിട്ടും. ശരിക്കും അവിടെ യുക്തിക്ക് സമാധാനമല്ല, ശ്രോതാവ് സ്വയം തത്വജ്ഞാനി ആകുക, അതിനു വേണ്ടിയിട്ടാണ് അത് ഉപദേശിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെ പോലെ മുമ്പ് പലപ്പോഴും നമ്മൾ ഈ അദ്വൈത ബോധത്തെ സംബന്ധിച്ചിടത്തോളം അത് വിഷയ ബോധത്തെ പോലെയല്ല. വിഷയബോധത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തത്വം വേറെ കാണും, പിന്നെ അതിൻ്റെ അനുഷ്ഠാനം വേറെ കാണും. പിന്നെ നമ്മൾ തിയറി പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ഒരാശയത്തെ ഗ്രഹിക്കുക, പിന്നെ അതിനെ അനുഷ്ഠിക്കുക, രണ്ട് കാര്യങ്ങൾ കാണും. ഇവിടെ ബോധിപ്പിക്കുന്ന ശ്രുതി സ്വസ്വരൂപത്തെ സംബന്ധിച്ചാണ്. ആ ബോധത്തിൽ പിന്നെ അനുഷ്ഠാനമില്ല. ഒരനുഷ്ഠാനത്തിലൂടെ ആ ബോധത്തെ നേടാനും ഒക്കത്തില്ല. അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഭാവനയിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അനുഷ്ഠാനത്തിലൂടെ ഭക്ഷ്യകാരൻ വിട്ട നോക്കി പറയും ഇത് കർമ്മസാധ്യമല്ല. മാനസികമോ ശാരീരികമോ വാചികവുമായ ഒരു കർമ്മം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല മുക്തി എന്ന് പറയും. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ എന്തെല്ലാം ക്രിയകളുണ്ടോ അത് വ്യക്തിയുടെ യോഗ്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. തത്വബോധം ഉപദേശജന്യമാണ്. അപ്പൊ അങ്ങനെയൊരു ഉപദേശം ഉപദേശജന്യമായ ആ ബോധത്തിന് വേണ്ടിയിട്ട് ശ്രോതാവിന്റെ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് ഒരു തത്വജ്ഞാനിയിൽ ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് രണ്ടാമത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയുന്നത്? ശ്രവണ സമകാലത്തിൽ തന്നെ ബോധം, ബോധ കാലത്തിൽ തന്നെ മുക്തി എന്ന് പറയുന്നതാണ്. പക്ഷെ നേരത്തെ പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിച്ച് സംസാരിച്ചത് ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ബോധം ഉണ്ടായി, ഭ്രാന്തി മാറി, ശരിയായ ദിക്കയിൽ നിന്ന് മനസ്സിലായി, വീണ്ടും ഭ്രാന്തി പോലെ ഒന്ന് തുടരുന്നു, അങ്ങനെ ഒന്ന് തുടരുന്നു. പക്ഷെ ആ സ്ഥലമായിട്ട് നമ്മൾ ചില പരിചിതമായി കഴിഞ്ഞാൽ പിന്നെ അത് മാറും. കുറേ കാലം ആ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഉറപ്പ് വരും, കിഴക്ക് കിഴക്കാണ്, ആ ഭ്രാന്തി പൂർണ്ണമായും മാറും. ആദ്യം ഭ്രാന്തി മാറിയതാണ്, പക്ഷെ വീണ്ടും ആ പ്രതീതി മാറണമെങ്കിൽ, പ്രതീതി രൂപത്തിലുള്ള ഭ്രാന്തി എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ച് കാലതാമസമുണ്ട്. അതുപോലെ ആ ജ്ഞാനോത്പത്തിയിൽ ബോധത്തിലും വീണ്ടും തുടരുന്നു അജ്ഞാന സംശയാദികൾ. ഏത് തത്വത്തെയാണോ താൻ ഗ്രഹിച്ചത് ആ തത്വത്തിൽ തന്നെ അജ്ഞാന സംശയാദികൾ വരുന്നു. അതിവിടെ പറഞ്ഞത് എന്താണോ, വിപരീത പ്രതി ആശയം അതവിടെ ഇരിക്കുന്നു. ആ വിപരീത പ്രതിയും അനേക ജന്മങ്ങളായി സ്വീകരിച്ച വിപരീത പ്രത്യേകത്തോടുകൂടി ആശയം അന്തക്കണ്ണം, അത് വെച്ചാണല്ലോ ഇവനീ അഭ്യാസമെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് ആ ദിക്കിൻ്റെ ഭ്രമം വിട്ടുകഴിഞ്ഞാലും കുറച്ച് സമയം നിൽക്കും. അങ്ങനെ നിൽക്കുന്നതിനാണ് ഇവിടെ പറയുന്ന അജ്ഞാന സംശയ വിപര്യാദികൾ വീണ്ടും അവനെ ബാധിക്കുന്നത്. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് തുടർന്നുള്ള ശ്രവണ മനനം എല്ലാം സഹായിക്കുന്നത്. ജ്ഞാനത്തിൽ തന്നെ വന്നു കഴിഞ്ഞ പോരായ്മകൾ പരിഹരിക്കുന്നതിന്. അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നതാണ് മുമുക്ഷുവും മുക്തനാണ് എന്ന് പറയുന്നത്. മുമുക്ഷു എന്ന് പറയുമ്പോൾ ഏതൊരുവനാണോ ആ തത്വത്തെ ശ്രവിച്ചത്, ഇത് ശാസ്ത്രജ്ഞനെ പറയുന്നതാണ്, ഞാൻ പറയുന്നത് വാസിഷ്ഠവും മറ്റും നോക്കുക അവിടെ പറയും. എവിടെയാണോ അവൻ ആ തത്വത്തെ ശ്രവിച്ചത്, തത്വത്തെ ഗ്രഹിച്ചത്, അപ്പോൾ അവൻ മുക്തനാണ്, അവൻ ഭ്രമത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നു. പക്ഷെ എന്നാണ് ഈ ദിഗ്ഭ്രമത്തിന്റെ കാര്യം പറഞ്ഞത്, ചില അവശിഷ്ടങ്ങൾ തുടരുന്നു. അത് പരിഹരിക്കുന്നത് ശ്രവണാദികൾ കൊണ്ട് പരിഹരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ദിഗ്ഭ്രമത്തിൽപ്പെട്ട ഒരുവന് ദിഗ്ഭ്രമം മാറിയതിന് ശേഷവും പ്രതീതിയുള്ളതുപോലെ ആ തത്വജ്ഞനും ശിഷ്യനും ലോകവും ലോകസംഗ്രഹവും ഉപദേശവും ബന്ധവും മോക്ഷവും ഇതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം തുടരാം. ഇതേതുവരെ പോകും? ദിഗ്ഭ്രമത്തിനൊരു കാലം വന്നല്ലോ, ഒരു കാലം വേണ്ടി വന്നത് പൂർണ്ണമായും മറന്ന് എന്നുവെച്ചാൽ ആ പ്രതീതി ഇല്ലാതാകും. അതുപോലെ ഈ പ്രതീതി ഇല്ലാതാകും തത്വജ്ഞാനി. ആ പ്രതീതി ഇല്ലാതാകുന്നതാണ് നമ്മൾ പറയുന്നത് തത്വജ്ഞാനിയുടെ ദേഹപാദം എന്ന് പറയുന്നു. അപ്പൊ സാധാരണ മരണത്തെക്കുറിച്ച് പറയുന്ന പ്രക്രിയകളൊന്നും അവിടെ ഇല്ല. വായുർ ഗന്ധാനി വാസ്യാതെന്നൊക്കെ നമ്മൾ പ്രതിച്ചിട്ടുള്ള ഗീതയിലും മറ്റും, ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ മനസ്സ് വാസനകളെയൊക്കെ സംസരിച്ചു ശേഖരിച്ചുകൊണ്ട് വേറെ യാത്രയാകുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, അങ്ങനെ ഒന്നില്ല. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവിടെ അപ്രതീതി ഇല്ലാതാകുന്നു, പ്രപഞ്ചപ്രതീതി ഇല്ലാതാകുന്നു. ദേഹാത്മബുദ്ധിയുള്ള അജ്ഞനെ സംബന്ധിച്ച് പറയുന്നതാണ് എന്താ, മറ്റുള്ളവരെല്ലാം ജീവിക്കുന്നു, ശരീരത്തിൽ നിന്ന് പ്രാണപ്പെട്ടു പോകുന്നു, ശരീരം ഇല്ലാതാകുന്നു. അതുപോലെ തത്വജ്ഞാനിയും മരിച്ചു എന്ന് പറയുന്നു. അപ്പം മുമ്പ് പറഞ്ഞ വ്യക്തി അനുസരിച്ച് പറയും, എന്താണ് തത്വജ്ഞാനിയുടെ പ്രാരബ്ധം ഭോഗം കൊണ്ട് അവസാനിച്ചു, അതുകൊണ്ട് തത്വജ്ഞാനിയുടെ ശരീരം നശിച്ചു, ശരീരത്തെ നിലനിർത്തുന്ന ഭോഗഹേതുവായ പ്രാരബ്ധം ഒന്നും ശേഷിക്കുന്നില്ല. ഇതൊക്കെ വ്യവഹാര വ്യക്തികൾ. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ലൗകിക വ്യക്തിയൊന്നും അല്ല. അവിടെ ദിഗ്ഭ്രമം മാറിയിട്ടും അത് തുടരുന്നതുപോലെ ഇത് കുറച്ചു കാലം തുടരുന്നു, അതില്ലാതാകുന്നു, ആ പ്രതീതി ഇല്ലാതാകുന്നു, വ്യവഹാരം ഇല്ലാതാകുന്നു. ആ വ്യവഹാരകാലം നിർത്തും, ബോധമുണ്ടായി പിന്നീടത് ഇല്ലാതാകുന്നു. ഈ വ്യവഹാരകാലം ജ്ഞാനിയുടെ വ്യവഹാരകാലം, ഈ വ്യവഹാരകാലം ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനമില്ല. അജ്ഞാന കാര്യങ്ങളില്ല, അജ്ഞാനമില്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളില്ല. അജ്ഞാനമോ അജ്ഞാനകാര്യവുമായ രാഗാദികളെ ആശ്രയിച്ചല്ല വ്യവഹാരം, അങ്ങനെയല്ല. അജ്ഞാനവും അജ്ഞാനകാര്യവുമായ രാഗാദികളെയും ആശ്രയിച്ചുള്ള വ്യവഹാരമാണ് ദുഃഖത്തെ കൊടുക്കുന്നത്, ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങളെ കൊടുക്കുന്നത്. ഇതവിടെയില്ല. അജ്ഞാനവും അജ്ഞാന കാര്യങ്ങളെയും ആശ്രയിച്ചല്ല വ്യവഹാരം. അത് ഇവിടെ പറയും, എന്താണ് അകസ്മാത്, എന്താതിന് കാരണം പറയാൻ കഴിയില്ല. എന്നെ കസ്മാതപ്പി ഭവതി അകസ്മാ എന്നാണ്. ഒന്നിൽ നിന്നും വരുന്നതല്ല. ശരിക്കും കാരണം അവിടെ രണ്ടാമതൊന്നില്ല, അങ്ങനെ ഒരു വ്യവഹാരത്തെ ഉണ്ടാക്കാം. ഏകത്വബോധമുള്ളതിനെ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അന്യമൊന്നില്ലല്ലോ ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാം. അതുകൊണ്ട് അത് അകസ്മാതെന്ന് പറയും. ഒന്നിൽ നിന്നും ഉണ്ടായതല്ല അങ്ങനെ ഒരു പ്രതീതി, പക്ഷെ ആ പ്രതീതി നിലനിൽക്കുന്നു തത്വജ്ഞാനിയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഒന്നിൽ നിന്നും ഉണ്ടാകാത്ത അജ്ഞാനാദി കാര്യങ്ങൾ ഒന്നും കൊണ്ടല്ലാതെയുള്ള ആ പ്രതീതി, അത് തൻ്റെ തത്വജ്ഞൻ്റെ ആ നാ ജ്ഞാന നിലയെ അത് ബാധിക്കുന്നില്ല, അങ്ങനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്ന എന്താണ് തത്വജ്ഞാനി, ആ തത്വജ്ഞാനം അത് അവിടെ ആനന്ദമാണ്, അല്ലെങ്കിൽ തത്വജ്ഞാനിയുടെ പ്രവൃത്തി ലീലയാണ്. ഒന്നും തന്നെ ബാധിക്കാത്ത ഈശ്വരൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയും. ഈ വൈഷമ്യമുള്ള സൃഷ്ടി, ഇങ്ങനെ സുഖദുഃഖ വൈരുദ്ധ്യങ്ങളുള്ള ഈ സൃഷ്ടി ഈശ്വരൻ സൃഷ്ടിച്ചിട്ട് ഇതൊന്നും ഈശ്വരനെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈശ്വരനെ സംബന്ധിച്ച് ഇതൊരു ലീലയാണെന്ന് പറയും. ലീല എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ കളിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അത് ഈശ്വരനെ ബാധിക്കുന്നില്ല. ആ ദന്തു എങ്ങനെയാണോ സൃഷ്ടിയെ ബാധിച്ചിരിക്കുന്നത്, അതുപോലെ ആ ദന്തു ഈശ്വരനെ ബാധിക്കുന്നില്ല, അതിൽ നിന്ന് മുക്തനാണ്. അത് സൃഷ്ടികർത്താവിന് ആയാസത്തെ ഉണ്ടാക്കുന്നില്ല. അതുപോലെ ജ്ഞാനിയും ആയാസരഹിതനായിരിക്കുന്നു. അതാണ് ലീല എന്ന് പറയുന്നത്. പ്രവൃത്തി എത്ര ക്ലേശകരമായാലും ശരി, അത് ലീലയാണെങ്കിൽ ചെയ്യുന്നവൻ ആയാസരഹിതമായിരിക്കും അല്ലേ. നല്ല പൊരിഞ്ഞ വെയിലത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നവന് അത് ലീലായതുകൊണ്ട് അത് ആയാസരഹിതമാണ്, ആനന്ദമാണ്. പക്ഷെ ആ സമയത്ത് തൂമ്പെടുത്ത് കളിക്കാൻ പറഞ്ഞാലോ? രണ്ടിലും പ്രവൃത്തി ഒരുപോലെയാണ്, ആയാസമാണ്. പക്ഷെ അവരുടെ ദുഃഖമായിരിക്കും, കാരണം അത് ലീലയല്ല. മറ്റിടത്ത് അങ്ങനെയല്ല, അത് ലീലയാണ്. അപ്പോൾ തത്വജ്ഞന്റെ വ്യവഹാരം ഈശ്വരന്റെ വ്യവഹാരം പോലെ, സൃഷ്ടിത്തിൽ സംഹാരം എന്ന് പറയുന്നതെല്ലാം നിസ്സാര കാര്യമാണ്. ജഗത്തിന്റെ സർവരഹസ്യം അറിഞ്ഞല്ലേ അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഈശ്വരനത് ലീലയാണെന്ന് വെച്ചാൽ അത് അനായാസമാണ്. ഈശ്വരനെ സ്പർശിക്കുന്നില്ല. അതുപോലെ തത്വജ്ഞാനിയുടെ ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ അത് ഈ ദിഗ്ഭ്രമം മാറിയതുപോലെ ആ ഒരു ബോധത്തിൽ ആ പ്രതീതി നടക്കുന്നുണ്ട്. കാഴ്ചക്കാരന്റെ ദൃഷ്ടിയിൽ എന്ത് കഷ്ടപ്പെടുന്നു, ലോകത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പെടുന്നു, ലോകത്തെ നന്നാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, എന്നിട്ട് ലോകം നന്നാവുന്നില്ലല്ലോ. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് തിന്മയാണല്ലോ, സുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ദുഃഖമാണല്ലോ എന്ന് പറഞ്ഞ് തത്വജ്ഞനെക്കുറിച്ച്, തത്വജ്ഞന്റെ പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർ വിലപിക്കും. ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, ആശ്രമം ഉണ്ടാക്കി, ശിഷ്യന്മാരുണ്ടാക്കി, എല്ലാം ഗുരുവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ എല്ലാം നിലച്ച് ശിഷ്യന്മാരെല്ലാം തമ്മിലടിച്ച് കൊല വഴിക്കായി, ആശ്രമവും കാട് കയറി, ആരെയെല്ലാം കുറിച്ച് നമ്മൾ പറയുന്നു, എല്ലാം വ്യർത്ഥമായി പോയല്ലോ എന്നാണ്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആയാസമാണ്, തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്, ഒരു ലീലയാണ്, അനായാസമാണ്, അയാളെ ബാധിക്കുന്നില്ല. അതിലെ ജനകന്റെ ഉദാഹരണം പറയുന്നു, നമേ കിഞ്ചന ദഹീതി, എനിക്ക് ദഹിക്കാൻ ഇവിടെ ഒന്നുമില്ല, എന്നെ ദഹിപ്പിക്കുന്നതൊന്നുമില്ല, പക്ഷേ മിഥില നഗരം മുഴുവൻ ദഹിച്ചു പോവാം. ആ അനായാസത തത്വജ്ഞാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തത്വജ്ഞാനിയുടെ പ്രവൃത്തി എങ്ങനെ സംഭവിക്കുന്നു, അത് സംഭവിക്കാമോ, പ്രപഞ്ചപ്രതീതി ഉണ്ടാകാമോ, ലോകസംഗ്രഹ പ്രവർത്തനം ഉണ്ടാകാമോ, അതെല്ലാം ഈ ഒരു ദിഗ്ഭ്രമ ദൃഷ്ടാന്തത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ആ തത്വജ്ഞാനത്തിന്റെ നിലയും അതിന്റെ ഫലവും, കാരണം ഇത്രയും ക്ലേശങ്ങളൊക്കെ സഹിച്ച് അനേക ജന്മങ്ങളിൽ ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് ഒരു ജന്മത്തിൽ തത്വജ്ഞാനം ഉണ്ടായി, ആ തത്വജ്ഞാനിയും ക്ലേശിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ, തത്വജ്ഞാനിയും കർമ്മത്തിലേക്ക് വന്നിട്ട് കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ നന്നാക്കാൻ വേണ്ടി ക്ലേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തത്വജ്ഞാനത്തിന് എന്താ പ്രയോജനം? അജ്ഞനും തത്വജ്ഞാനിയും തമ്മിൽ എന്താ പറയുക, എന്താ വ്യത്യാസം? പിന്നെ എന്തിനു കഷ്ടപ്പെട്ട ഒരാൾ തത്വജ്ഞാനത്തെ നേടണം? അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ തത്വജ്ഞാനിയിൽ, ഇവിടെ വാർത്തകാരം പറയും, രാഗാദി ദോഷങ്ങളോ എന്ത് വേണം നിങ്ങൾ ആരോപിച്ചോളൂ, പറയല്ലേ, ഗുരുവിന് എന്നോട് ഇഷ്ടം കുറവാണ്, മറ്റവനോട് ഇഷ്ടം കൂടുതലാണ്, അതാണ് രാഗാദി ദോഷങ്ങളെന്ന് പറയുന്നു. അവന് ഉപദേശം കൂടുതൽ കൊടുത്ത്, അവന് രഹസ്യമായി ചില കാര്യങ്ങളോട് പറഞ്ഞു കൊടുത്ത്, എനിക്ക് അത്രയും പറഞ്ഞു തന്നില്ല, ഇത്തരം രാഗാദികൾ ഉണ്ടെന്ന് കരുതിക്കോളൂ. സന്തുകാമം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, കാണുന്നവന്റെ ഇഷ്ടം, എന്ത് വേണം അവിടെ ആരോപിക്കും? അത് സംബന്ധിച്ച് എന്ത് ആരോപണങ്ങളും പറയാം, തത്വജ്ഞാനിയെ സംബന്ധിച്ച് എന്ത് ദുഷ്കൃതിയും പ്രചരിപ്പിക്കാം, എന്ത് വേണോ പറയാം. പക്ഷെ തത്വജ്ഞാനിയെ സംബന്ധിച്ച് എന്താണോ അത് ലീലയാണ്, അത് അനായാസമാണ്, അത് ഒന്നും ബാധിക്കുന്നില്ല. അതാണ് ഇതിന്റെ പ്രയോജനം, ജ്ഞാനത്തിന്റെ പ്രയോജനം അതാണ്. അതിന് ക്വചിത് എല്ലാ സ്ഥലവും ബ്രഹ്മസ്ഥനം ഒരുപോലെ കാണരുത്. ചില സ്ഥലങ്ങളിൽ വിദ്യായാഹ പൂർവോത്പന്ന വിപരീത പ്രത്യയ ജനിത സംസ്കാരേഭ്യോ, വിദ്യായാഹ പൂർവോത്പന്നം, ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് തത്വജ്ഞാനിയിൽ അങ്ങനെയുണ്ടല്ലോ രണ്ടവസ്ഥ, ഒന്ന് ജ്ഞാനം ഉണ്ടായതിന് ശേഷം, ഒന്ന് ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ്. വിപരീത പ്രത്യേകജനത, എന്തായാലും ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾ അജ്ഞാനിയായിരുന്നു, അയാളുടെ ദേഹാത്മബുദ്ധി ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് വ്യവഹരിച്ചിരുന്നു, അതിലുള്ള സംസ്കാരം അയാളുണ്ടായി. വിപരീത പ്രത്യയ അവഭാസാഹ, വീണ്ടും തത്വജ്ഞാനത്തിന് ശേഷവും വിപരീത ബുദ്ധി, ഈ പറഞ്ഞ തരത്തിൽ ദിഗ്ഭ്രമം പോലെ മനസ്സിലാക്കണം. അജ്ഞന്റെ ഭ്രാന്തി പോലെ അതിനെ എടുക്കരുത്. തത്വജ്ഞാനിയുടെ ഭ്രാന്തിയെക്കുറിച്ച് പറയും, വിപരീതപ്പെടുത്തിയ അഭാസ സ്മൃതയഹജ്ഞായം. അപ്പോൾ വ്യവഹാരത്തിന് സ്മൃതി ആവശ്യമാണല്ലോ, വ്യവഹാരത്തിന് സ്മൃതി ആവശ്യമാണ്. ഇന്നലെ കണ്ടതിന് ഇന്ന് കണ്ടാൽ തിരിച്ചറിയണ്ടേ? അതൊരു സ്മൃതിയും മറ്റും ആശ്രയിച്ചുകൊണ്ട് ലോകവ്യവഹാരത്തിന് അത് ആവശ്യമാണ്. ഒരാൾ തത്വജ്ഞാനം ഉണ്ടായി, പിറ്റേ ദിവസം മുതൽ അഗ്നി കണ്ട തിരിച്ചറിയത്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, ഇന്നലെ വരെ അഗ്നി ഉഷ്ണമായിട്ടാണ് കണ്ടിരുന്നെങ്കിൽ ഇന്നും അഗ്നിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ അത് ഉഷ്ണമായിട്ട് തന്നെ അറിയുന്നു. ശീതമായിട്ട് അറിഞ്ഞ കുഴപ്പം, തത്വജ്ഞാനിയുടെ ദേഹമെല്ലാം പോള്ളു. അപ്പോൾ തത്വജ്ഞാനത്തിന് മുമ്പുണ്ടായ അനുഭവങ്ങൾ, അതിനെക്കുറിച്ചുള്ള സ്മൃതികളെല്ലാം, വ്യവഹാരത്തിനാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വിപരീത പ്രത്യയഭ്രാന്തിയും അകസ്മാത് പ്രവന്തി, വീണ്ടും ദിഗ്ഭ്രമത്തെ ഉണ്ടാക്കുന്നത് പോലെ വിപരീത പ്രത്യയഭ്രാന്തി. മുമ്പെങ്ങനെയാണ് ഒരു ഭ്രാന്തി ഉണ്ടായത്, അതുപോലെ അതേ ഭ്രാന്തിയല്ല, പക്ഷെ ഇതിന് ഭ്രാന്തി എന്ന് പറയാം. അല്ലെങ്കിൽ അത് മാറേണ്ടത്, സത്യം എന്താണെന്നും മനസ്സിലായി, പിന്നെ അങ്ങനെ ഒരു ഭ്രമം തോന്നാൻ പാടുണ്ടോ? പക്ഷെ തോന്നുന്നു. പക്ഷെ അത് ആ സത്യബോധത്തെ നശിപ്പിക്കുന്നില്ല. അതാണ് അതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം മരുമരീചിയിൽ തന്നെ ഇത് പ്രകാശമാണെന്നുള്ള ബോധമുണ്ടാകും. വീണ്ടും ആ പ്രതീതി അവിടെയുണ്ട്, ജനം പോലെയുള്ള പ്രതി. പക്ഷെ ആ സത്യബോധത്തെ അതിന് മാറ്റാൻ കഴിയില്ല. അജ്ഞന്റെ അനുഭവം അവന് വീണ്ടും ഉണ്ടാകുന്നില്ല. ജ്ഞാനിക്കൊരിക്കലും അജ്ഞന്റെ അനുഭവം, അല്ലെങ്കിൽ താൻ തന്റെ അജ്ഞാന അവസ്ഥയിൽ തനിക്കുണ്ടായിരുന്ന അനുഭവം വീണ്ടും ഉണ്ടാകുന്നില്ല. എന്നാൽ അതിന് സമാനമായ ഒരു പ്രതീതി, അതുകൊണ്ടാണ് അതിന് പ്രതീതി എന്ന് പറയുന്നത്. അനുഭവത്തിലുണ്ട് എന്നാൽ സത്യമല്ല. അകസ്മാത് പ്രവന്തി, ശരിക്കും പറഞ്ഞതിനൊരു കാരണമൊന്നും പറയാനില്ല. കാരണം ഇവിടെ രണ്ടാമതൊന്നില്ല, ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാം. നമുക്ക് അങ്ങേറ്റം വന്നാൽ പറയാം എന്താണ്, ഇതിന്റെ സ്വഭാവം തന്നെ. എന്താണ് ഈ മായ? അത് ഇതിന്റെ സ്വഭാവമാണ്. എന്താണ് ഈ പ്രപഞ്ചം? അത് ഈ ചിത്തിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവമാകുമ്പോൾ ഒന്നിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് അന്യമാകത്തില്ല. എന്താണ് ഉഷ്ണം? അഗ്നിയുടെ സ്വഭാവമാണ്. എന്താണ് ശീതം? ജലത്തിന്റെ സ്വഭാവമാണ്. അത് വേറെയാണോ? അല്ല എന്ന് വേണമെങ്കിൽ ഒരു സമാധാനം പറയാം. ഇതിന്റെ ആ ഒരു ബോധമുള്ളതുകൊണ്ടാണ് തത്വജ്ഞാനി വ്യവഹാരത്തിൽ അനായാസത. അത് ബ്രഹ്മസൂത്രത്തിന്റെ അവസാനം പറഞ്ഞു. ഇതേ വിഷയം തന്നെ, തസ്മാത് അവഗത ബ്രഹ്മ ഭവസ്യ യഥാപൂർവം സംസാരിത്വം. ഈ ബ്രഹ്മാത്മബോധമുള്ളവന് പഴയതുപോലെ സംസാരിത്വം ഇല്ല. എന്നുവെച്ചാൽ അയാളുടെ വ്യവഹാരം, അയാളുടെ പ്രപഞ്ച പ്രതീതി, ഇതൊന്നും സംസാരത്തിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. യസ്യതു യഥാപൂർവം സംസാരിത്വം. പക്ഷെ ഒരാൾ പറയുന്നു, ആ എനിക്ക് തത്വബോധമുണ്ട്, ഞാൻ എന്നതാണെന്ന് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷെ എനിക്ക് സുഖദുഃഖങ്ങളിൽ നിന്നും മുക്തിയില്ല. വീണ്ടും അജ്ഞനെപ്പോലെ തന്നെ ഞാൻ ഇതിനെല്ലാം അധീനനായി ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുകയാണെങ്കിൽ, യഥാപൂർവം സംസാരിച്ച് ഒരാൾ പറയണമെങ്കിൽ വേറെ നോക്കി മനസ്സിലാക്കാനല്ല പറയുന്നത്, നോക്കിയാൽ മനസ്സിലാകത്തില്ല. തത്വജ്ഞാനത്തെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുകയാണ്. തത്വജ്ഞാനിയൻ കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. ജ്ഞാനത്തിന് ശേഷവും ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അജ്ഞാന അവസ്ഥയിൽ എങ്ങനെ അനുഭവിച്ചോ അതുപോലെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതൊരു ഡീലയായി അനുഭവിക്കാൻ കഴിയുന്നില്ല. അയാളുടെ ജീവിതത്തിൽ അനായാസതയില്ല. അയാൾക്ക് വീണ്ടും ഇതിനോടെല്ലാം തന്നെ ബന്ധിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ യഥാപൂർവ്വം സംസാരിത്തും നാസോ അവഗത ബ്രഹ്മാന്ത ഭാവ, അവനീ ബോധം ഉണ്ടായിട്ടില്ല. അവൻ പറയുന്ന ബോധമല്ല ശങ്കരായ പറയുന്നു, ഞാൻ പറയുന്ന തത്വബോധം അതല്ല. ചതുസൂത്രി നാലാമത്തെ സൂത്രത്തിൽ പറഞ്ഞു, നാലാമത്തെ സൂത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ അവസാനം ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് ആത്മബോധത്തിന്റെ ശരിയായ നില എന്താണ് എന്നൊരുവനും മനസ്സിലാക്കാം, സ്വയം മനസ്സിലാക്കാൻ വേണ്ടി. മറ്റാരുടെയും ആത്മബോധത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ജ്ഞാനത്തിൻ്റെ നില ഇതാണ്, തത്വത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് ഒരുവൻ മനസ്സിലാക്കിയാൽ അവൻ അത് തന്നെയാണ് തത്വജ്ഞാനം. പിന്നീട് മനസ്സിലാക്കാൻ രണ്ടാമതൊരു തത്വജ്ഞാനമില്ല. യഥാ വിജ്ഞാത ദിഗ് വിഭാഗസ്യ അപ്പം അകസ്മാ ദിഗ് വിപര്യ വിഭ്രമ. ശരിക്കും ഈ തത്വജ്ഞാനിയുടെ നിലയെ വിശദീകരിക്കുന്നു. ഇതുപോലെ മറ്റൊരു ദൃഷ്ടാന്തം, വേറൊരു ദൃഷ്ടാന്തമില്ല. കാരണം അകസ്മാത് എന്നുള്ള പ്രയോഗം അങ്ങനെ സംഭവിക്കുന്നതിന് ഒരു കാരണവും പറയാനില്ല. എന്നാ സംഭവിക്കുന്നുണ്ട്? സാധാരണ ഈ സംഭവിക്കുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അജ്ഞാനം. അത് പോയി കഴിഞ്ഞു. അപ്പൊ അജ്ഞാനത്തിൽ നിന്ന് സംഭവിക്കേണ്ട ഒരു കാര്യം അജ്ഞാനം കൂടാതെ സംഭവിക്കുന്നു, അതാണ് അകസ്മാ. അതിന് ദിഗ്ഭ്രമം അല്ലാതെ മറ്റൊരു ഉദാഹരണമില്ല. അതുകൊണ്ട് അത് ഇതാണ് ആ ശരിയായ തത്വദൃഷ്ടി പറയുകയാണ്. ശ്രോതാവിനെ തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടി പറയുകയാണ്, ഇതാണ് ജ്ഞാനം. ഏതൊരു ജ്ഞാനത്തിലാണോ പൂർണ്ണമായ കൃതകൃത്യത എന്ന് ഭാഷ്യകാലം പറയും. വേറെ പല ഭാഷ പറയും, അസംഗത്വം, അനായാസത, പല ഭാഗങ്ങളെന്ന് പറയും. അത് അജ്ഞാനനാശം കൊണ്ടുണ്ടാകുന്നതാണ്. തത്വബോധം അവിവേകത്തെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതായിരിക്കണം ഒരുവന്റെ ജ്ഞാനനില എന്ന് ബോധിപ്പിക്കുകയാണ്. Thank you.